അകത്ത് വരുന്നത് ഡുബ്രിഞ്ഞ് ഓഹാങ്ങ പിന്നെന്താ ഇവിടെ കൊണ്ടുവന്ന് വരയിട്ടിരിക്കുന്നു. ഇതാരാ ഇങ്ങനെ വരയിട്ട്? ഓഹാങ്ങാണ് വരയിട്ടപ്പോ എനിക്ക് തോന്നി എനിക്ക് തെറ്റുപറ്റിയാണ്. എന്താ ഓഹാങ് ഗതൗ എന്നേ? ഇവിടുത്തെ റെക്കോർഡനുസരിച്ച് അത് പഠിച്ചു കഴിഞ്ഞതാണ്. ഓഹാങ് ഗതവും ഞിത്തായോണ്ട് എന്ത് വരുന്നു? ആത്മനേവ. ഇതുവരെ പരസ്യമാണ് ചർച്ച ചെയ്തത്. ഓഹാങ് ഗതവും ആത്മനേവേദം ഡുബ്രിഞ്ഞ് വരുമ്പോൾ ഉഭയഗതി. നേരത്തെ വന്നേതാണ് ഓ ഹാക്ക്, ഹാനി ത്യാഗ അർത്ഥത്തിൽ. ഇത് രണ്ടും മാറിയും തിരിഞ്ഞുമൊക്കെ പ്രയോഗത്തിൽ വരും. അത് പരസ്യം തിരിച്ചറിയുന്നു. കർത്തരിശപ്പ് തീ ആത്മനിയോഗം ത ശപ്പ് ജുഹൂർത്തിയാദിത്വം അഭ്യാസകാര്യം ഹസ്വം ജ ഹ തേ തീത്തയാവും. അവിടെ എന്തുവരുന്നു? ബ്രിഞ്ഞാം എന്താണ് വൃത്തി? ബ്രിഞ്ഞ് മാങ് ഓഹാം അഭ്യാസ ശ്ലോ വരുന്നിടത്തെ വരും. അതുകൊണ്ട് ആർദ്ധാതുകങ്ങളിൽ വരൂ, കൊടുത്തും വരത്തില്ല. അപ്പൊ എന്തുവരുന്നു? ജി ഹാ തേ ഇഹല്യ ബഹു കാരണം പരത്തിലിരിക്കുന്നു ഹലാദി ഈഹല്യ ബഹു. എന്താണ് വൃത്തി പറഞ്ഞത്? സ്നാഭ്യസ്യോരാത അതുകൊണ്ടൊന്നുവരോടെ ഈത്തുമെന്ന് ജിഹീത്തേ. അപ്പൊ എല്ലായിടത്തും ബ്രിഞ്ഞാം ഈത്ത് വന്നിട്ട് ജിഹ ജിഹ ആതേ എന്ന് വരുന്നു. സ്നാഭ്യസ്യോരാത ജിഹാതേ ജിഹ ജാന്നിടത്തുനിന്ന് വരുന്നു. അതഭ്യസ്ത അത്ത വന്നു. ജിഹ അതെന്നിടത്ത് ജിഹാതേ ഉത്തമക്ഷേപനത്തില് ജിഹ എന്തുവരുന്നു? മധ്യവർഷേകോനത്തില് ഈ വന്നിട്ട് ജിഹീഷേ ജിഹ ആധേ എന്നുള്ളത് ജിഹാധേ ജിഹ അടുത്ത് പരത്തില് ദ്വിഹല്യോ ജിഹി ദ്വി ജിഹ ഏ എന്തുവരുന്നു? സ്നാഭ്യസ്യോരാത ജിഹേ ജിഹ വഹേ ജിഹ ജിഹ വഹേ എന്നുള്ളത് എന്തുവരുന്നു? ജിഹി വഹേ ജിഹാ മഹേന്നടുത്ത് ജിഹി മഹേ രൂപങ്ങൾ എങ്ങനെയായി ജിഹാതേ ജിഹീതേ ജിഹാതേ ജിഹതേ ജിഹീഷേ ജിഹാതേ ജിഹീതേ പരസ്യവേദം എങ്ങനെയാണ്? ഇത് പരസ്യവേദമില്ല. ആ പരസ്യവേദം ഇല്ല, ഇല്ലെങ്കിൽ വേണ്ട, ഉണ്ടോന്നറിയാൻ ചോദിച്ച. ഹാ പരത്തിൽ എന്ത് വരുന്നു? നല്ലാണോ? അതാണ് ഞാൻ ആദ്യമേ ചോദിച്ചത്, പരസ്യവേദം. ഇവിടെ സജീവൻ യേശു വന്നു, ഹാക്കി ദത്തും വന്നു, ഹാഹാഭ്യാസകാര്യം വന്നു, എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? അപ്പൊ എങ്ങനെ വരുന്ന രൂപം? ജി വരുന്ന എവിടുന്ന്? എന്ത് വരുന്നു? ആത്തോലോ പേടി ജാകാരലോ വെച്ച് കഴിഞ്ഞാൽ ജഹേ ജഹ ആതേ എന്നിടത്ത് ജഹാതേ ജഹായിരേ ജഹിരേ ജഹ ഇട്ട് വന്നു കഴിഞ്ഞാൽ ആത്തോലോ പേടിച്ച ആകാരലോ വെച്ചിട്ട് ജഹിഷേ ജഹാധേ ഇട്ട് വരാത്ത പക്ഷം ാണ് ഈ ഹല്യഘോ വരാത്ത എന്താ? ആ സർവദാതുകത്തിലെ വരത്തുണ്ട്. അടുത്ത് ജഹാ ആധേ എന്ത് വരുന്നു? ആ ജഹാധേ ജഹ ഇട്ട് വന്നു കഴിഞ്ഞാ അതങ്ങനെ ജ ഹാ ദ്വേ ഇട്ട് വന്നു കഴിഞ്ഞാ ജ ഹാ ഇ ദ്വേ എന്ത് വരുന്നു? ജഹിദ്വി എന്നിടത്ത് എന്ത് വരുന്നു? വിഭാഷ ഇട്ട് ഹ ഇണാപ്പരായ ഇട്ട് ഇന്ന ഏതാണ്? അതിന്റെ പരത്തിലിരിക്കുന്നു ഇട്ട്. അപ്പൊ വികല്പം വരും. ജഹിദ്വി ജഹിദ്വി ജഹ ഏ എന്നിടത്ത് ജഹേ ജഹ വഹേ എന്നിടത്ത് എട്ട് വരുന്നു. എട്ട് വന്നു കഴിഞ്ഞാൽ ജഹി വഹേ ജഹി മഹേ വാദന ചെയ്തു അങ്ങനെ ജഹേ ജഹാതേ ജഹിരേ ജഹിഷേ ജഹാതേ ജഹിരേ ലുട്ട് ലുട്ടില് ഹാത്ത ഇട്ട് വരുന്നത് കൊണ്ട് ഹാത്ത ഹാതാരോ ഹാതാര ഹാതാസി ഹാതാസ്ത ഹാതാസ്ത ഹാതാസ്മി ഓ ആത്മനിവേദമല്ലേ. ഹാതാ ഹാതാരോ ഹാതാര ഹാതാസേ ഹാതാസാതേ ഹാതാദ്വി ഹാതാ ഹേ ഹാതാസോ ഹേ ഹാതാസ് ലിട്ടിൽ അങ്ങനെ വരും. ഹാസ്യതി ഹാസ്യത അങ്ങനെയാണോ? ഹാസ്യതേ ഹാസ്യതേ ഹാസ്യന്തേ ഹാസ്യസേ ഹാസ്യേ ഹാസ്യേ ഹാസ്യാവഹേ ഹാസ്യാമഹേ ലോട്ടിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ അങ്ങനെ ജീ ജീ ഹാ പരത്തിൽ ത എന്തുവരുന്നു? എന്തുവരുന്നു? ജിഹീത ജിഹീത ജിഹീതാം ജിഹ പരത്തിൽ എന്തുവരുന്നു? ആതാം എന്തുവരുന്നു? അങ്ങനെ ജിഹ ആതാം എന്നിരിക്കുമ്പോ എന്തുവരുന്നു? അപ്പൊ എന്തുവരുന്നു? ജിഹാതാം ജിഹാ പരത്തില് ജാക്ക് എന്ത് വരുന്നു? അപ്പോ അതാം ജിഹാ അതാം എന്നുള്ള തന്തൂരു ആകാലോചിച്ച് ജിഹതാം ജിഹീതാം ജിഹാതാം ജിഹതാം ജിഹാ പരത്തിൽ ദുമ സ്വ എന്ത് വരുന്നു? ഈഹല്യഗോ ജിഹി സ്വ ജിഹാ ആധാം ജിഹാധാം ജിഹാ ധ്വം എന്ത് വരുന്നു? ജിഹീധ്വം ജിഹാ ഐ എന്ത് വരുന്നു? വന്നിരുന്നു ജിഹൈ ജിഹ വഹ എന്നിവിടെ തന്നുവരും. ജിഹ പരത്തിലിരിക്കുന്നു ഏ കൈ വന്നു ആട് വന്നു വൃത്തി വന്നു ഐ ജിഹ ഐ എന്നിരിക്കുമ്പോ എന്തുവരും? ഏ അകത്ത് വന്നു കഴിഞ്ഞു, വന്നിട്ട് പിന്നെ എങ്ങനെയായിരിക്കും ജിഹ ഐ ആണോ വരുന്നത്? ജിഹ ഐ എന്നിരിക്കുമ്പോ എന്തുവരും? സ്നാഭ്യസ്യോർ ആത്തഹ പിച്ച പിത്തായി വരാൻ പറ്റില്ല എന്നാ പറയുന്നു. പറ്റില്ലെങ്കി പറ്റില്ല, അതാണ് ശരി. പരത്തിൽ പിത്തിരിക്കുന്നു. സ്നാഭ്യസ്ഥ വരാതെ വരണമെങ്കിൽ എന്ത് വേണം? പിന്നെ അത് വരത്തില്ല, പിന്നെ എന്തുവരും? ജിഹ ആയി, പിന്നെ എന്തുവരും? പൂർണ്ണമായും നിങ്ങളുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. ജിഹൈ ജിഹ വഹ എന്നിവിടെ തന്നുവരും. അത് വരുമോ? വരുമെന്ന് പറയുന്നു, വരില്ലെന്നും പറയുന്നു. ഒരു തീരുമാനം ആട് തുമസിപ്പിച്ച് ആട്ട് വന്നുകൊണ്ട് എന്തുവരും? ജിഹ പിന്നെ ആന്നിരിക്കുന്നു, എന്ത് വരുമെന്നുള്ളതാണ്. ജിഹ ആ എന്തുവരും? അതൊക്കെ വന്നു കഴിഞ്ഞു. സ്നാഭ്യസ്തരാതെ വരത്തില്ലേ? എന്തുകൊണ്ട്? ഓ എന്നാ വരത്തില്ല. അത് ഇഹല്യഘോ വന്നാൽ എന്താ കുഴപ്പം? പിന്നെ സവണഗ്രഹം വന്നിട്ട് എന്ത് വരുന്നു? ജിഹ മഹൈ ജിഹ മഹൈ. ഇപ്പൊ ലോട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ വരും രൂപങ്ങൾ? എന്റെ പരസ്യം എങ്ങനെയാണ്? ആ പരസ്യം ഇല്ല. അങ്ങനെ വരുമ്പോ എന്തായിരുന്നു? ആ ജി ഹ എന്ത് വരുന്നു? പിത്തല്ലേ അവിടെ? പിത്തല്ല, പിത്തല്ല. ഇത്താണെങ്കിൽ എന്തുവരും? ആ ജി ഹീത അജിഹീത ആ ജി ഹ പരത്തിൽ എന്തുവരുന്നു? അവിടെ എന്തുവരും? പരത്തിൽ സൂത്രം ഏത് വരുന്നു? സുജഭ്യസ്ത വിദ്യാഭ്യാസ വരത്തില്ലേ? എന്തുകൊണ്ട്? ആ അത് പരസ്യമാണ്. സുജഭ്യസ്ത വിദ്യാഭ്യാസ വരത്തില്ലെങ്കിൽ പിന്നെ ആത്മനയോദേശു അനതഹ. ആത്മനെ വധേഷു അനന്തഹ വന്നു കഴിഞ്ഞാൽ എന്തുവരും? അഭ്യസ്തമായോണ്ട് എന്തോ ഒരു സ്ഥിതി അഭ്യസ്ത വിധിഭ്യസ്ത വരൂ. എന്താണ് എന്റെ വൃത്തി? അപ്പൊ അത് വരാൻ, അത് വരുമോ അതോ ആത്മനിവേദേശമാണ് അതോ വരുമോ? ആത്മനിവേദേശം അനത വന്നു കഴിഞ്ഞാൽ എന്തോരും അത് വരാം. സിജഭ്യസ്ത വിദ്യാഭ്യാസം വന്നു കഴിഞ്ഞാൽ എന്തോരും ഇതില് ഏത് വരും എന്നങ്ങനെ തീരുമാനിക്കും. അഭ്യസ്തം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, അത് തന്നെ വരണ്ടേ? ആത്മനിവേദേശം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാത്തിനും വരാമല്ലോ. അഭ്യസ്തം എന്ന് പറഞ്ഞുകൊണ്ട് അത് വന്നാൽ എന്തുവരും? ഫുസ് വരും. അതഭ്യസ്ത എന്ന് പറഞ്ഞാൽ എന്തുവരും? അത് വരും. അഭ്യസ്തമെന്ന് പ്രത്യേകം പറഞ്ഞോളൂ. ആത്മനിവേദേശം അനതാന്ന് പറഞ്ഞിരിക്കുന്ന പൊതുവായി പറഞ്ഞു. അത് അഭ്യസ്ത എന്ന് പറയുന്ന വിശേഷമായ അഭ്യസ്തത്തിന് പറഞ്ഞു. പത്ത് തന്നെ വരണം. അത് അഭ്യസ്ത പ്രകാരം പത്ത് തന്നെ വരണം. ആത്മനിവേദേശം അനത പ്രകാരം എന്തുവരും? പിന്നെ അത് വന്നാ പോരെ. ആ അഭ്യസ്തത്തിന്റെ പരത്തിൽ എന്ന് പറഞ്ഞോണ്ട് അത് വരാം. അപ്പൊ എന്തുവരുന്നു? പരത്തിൽ എന്തിരിക്കുന്നു? അപ്പൊ എന്തുവരുന്നു? പരത്തിൽ എന്തുവരുന്നു? അപ്പൊ എന്തുവരുന്നു? അപ്പൊ എന്തുവരുന്നു? അജിഹി ആജിഹ പരത്തിൽ എന്തുവരുന്നു? പരത്തിൽ ധ്വം എന്തുവരുന്നു? അജിഹി ധ്വം. ആജിഹ പരത്തിൽ എന്തുവരുന്നു? ഈ ഇതാത്മനാനാണ് ടേരെ വരത്തില്ലേ? അജിഹ ഈ എന്തുവരുന്നു? എന്തുവരുന്നു? അജിഹി അജിഹ വഹി അജിഹ മഹി രണ്ടിടത്തും എന്തുവരും? എന്തുവരുന്നു? അജിഹി വഹി അജിഹി മഹി. അപ്പൊ എങ്ങനെ വരുന്നു ആത്മയോഗത്തിന്റെ രൂപങ്ങൾ? അജിഹീത അജിഹാതാം അജിഹത അജിഹീതാഹ അജിഹാതാം അജിഹീത്വം വിധിലിംഗ്. അവിടെയും ദിത്വം വന്നിട്ട് ജി ഹ പരത്തിൽ എന്തുവരുന്നു? ത. അവിടെ എന്തുവരും? ഈത്വം വന്നു കഴിഞ്ഞാൽ സിയുട്ടൊക്കെ വന്നാ പോവും. എന്തുകൊണ്ട്? നിങ്ങൾ സ്ഥലവുമാണ് ഉദ്ദേശിക്ക. പിന്നെ സിയുട്ടിൽ ഐ ഇരിക്കും. അപ്പൊ ജി ഹ ഇ എന്നിടത്ത് എന്തുവരും? അപ്പൊ ജിഹീത ജിഹീത ജിഹീത ആകാരം സിയുട്ടിൽ ഐ ആണ്. ആകാരം പോയി. അപ്പൊ ജിഹീത ജിഹീയാതാം ജിഹീരൻ ജിഹീതാഹ ജിഹീയാത ജിഹീധ്വം ജിഹീയ ജിഹീവഹി. ലിംഗിന് വരുമ്പോഴോ ആ ആശയലിംഗിന്, ആശയലിംഗ് വരുമ്പം ദിത്വം ഒന്നും വരുന്നില്ല. ഹാ എന്ന് തന്നെ ഇരിക്കുന്നു. സീട്ട് സുട്ടുത്ത ഹാ സീട്ട് സുട്ടുത്ത ഹാ സീഷ്ട. അവിടെ ആകാര ലോകം വരാത്ത എന്തുകൊണ്ടാ? ആ പരത്തിൽ അച്ഛല്ല. ഈത്വം വരാത്ത എന്തുകൊണ്ടാ? അർദ്ധധാതുവാണ്. ഹസിഷ്ടം ഹസിരൻ ഹസിഷ്ട ഹസിയാസ്താം ഹസിധ്വം ഹസിയ ഹസി ലുങ്ങിന് വരുമ്പോ ആഹാസിച്ച് താഴ്ത്തു വരുന്നില്ല, വേറെ ഒന്നും ഇവിടെ വരാനുമില്ല. അതുകൊണ്ട് ഇതൊരു അഹാസ്ഥ അപ്പോ ആത്മനിവേദം ഒന്നേ ഉള്ളൂ. ഇനി വരുന്ന ഉഭയപദിയാണ് ഏത്? ഡു ബ്രിഞ്ഞ് ധാരണ ഇതുപോലൊന്നും നമ്മൾ നേരത്തെ പഠിച്ചതാണ് ബ്രിഞ്ഞ് ഭരണെ. ബ്രിഞ്ഞ് ഭരണെ ഇവിടെ ബ്രിഞ്ഞ് ധാരണ പോഷണ. അതിന്റെ രൂപങ്ങൾ എങ്ങനെയായിരുന്നു? ബ്രിഞ്ഞ് ഭരണയുടെ ഭരതി ഭരതേ. ഇവിടെ എങ്ങനെയാ വരുന്നു നോക്കാം. ഭൃ പരത്തിൽ പരസ്യഗതം വരുമ്പം പരത്തിൽ തിപ്പ് ജുഹത്യാദിബ്യ ശ്രോ ശ്ലവ ദത്വം വന്നു കഴിഞ്ഞാൽ ഭൃ ഭൃ അഭ്യാസത്തില് ഭൃഞ്ഞാം ഈ തിരപര ഹലാദി ശേഷം വരുമ്പോ ഭി ഭൃ തീ ഭൃ തീ എന്നിരിക്കുന്നിടത്തെന്തോരും ഗുണനവരം വരുമ്പോ ബിഭർത്തി ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ് ബിഭർത്തി. ബിഭൃ എന്ന് എല്ലായിടത്തും വരും. തസ്സിരിക്കുമ്പം എന്ത് വരുന്നു? ഒന്നും വരുന്നില്ല. ബിപ്രുത ബി ഭൃ പരത്തിൽ എന്ത് വരുന്നു? ജി അതഭ്യസ്ഥ അത് വരുന്നു. അതാ വിശേഷം. അതി ബിഭൃ അതി എന്നിരിക്കുന്നിടത്ത് ഇത്തായതുകൊണ്ട് ഇത് വിളിച്ച് വേറൊന്നും വരാനില്ല. ബിഭ്രതി ബിഭർത്തി ബിഭ്രത ബിഭ്രതി ബിഭൃ എല്ലായിടത്തും വരുന്നു. സി എന്ത് വരുന്നു? ഗുണം ബിഭർഷി ബിഭ്ര ബിഭ്രത ബിഭർമി അവിടെയും ഗുണം ബിഭ്ര മഹാബിഭ്രമഹ. അപ്പൊ എങ്ങനെയാണ് രൂപങ്ങൾ? ആത്മനിയമത്തിൽ ബിഭ്ര എല്ലാം ഒരുപോലെ തന്നെ. പരത്തിൽ തേ ബിഭ്ര തേ എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഗുണം വരൂ. എന്തുകൊണ്ട്? എണ്ണ വരൂ. എണ്ണ വരുമോ? അജിസിന് ദാദുപുരയും വരത്തില്ലേ? ആ വരത്തില്ല. പിന്നെ എന്ത് വരുന്നു? ബിഭ്ര തേ വേറൊന്നും വരാനില്ല. ബിഭ്ര ആദേ എന്നിടത്തോ ബ്രാദേ ബിഭ്ര പരത്തിൽ എന്ത് വരും? അങ്ങനെ അതോ അത് അഭ്യസ്ത അത് വരും. ബിബ്ര എന്ന് പറയുന്ന അഭ്യസ്തമല്ലേ? അതിന്റെ പറഞ്ഞ ജസ്സിരിക്കുമ്പോ അത്ത് വരാമല്ലോ. ബിഭ്ര അതെ എന്നിടത്ത് എന്ത് വരും? ബിഭ്രതേ ബിഭ്രേ ബിഭ്രേ ബ്ര അവിടെ ബിഭ്ര അല്ല ബിഭ്രേ എന്നല്ലല്ലോ വരുന്നു. ബിഭ്രതേ ബ്ര ബ്ര ബിഭ്രതേ ബിഭ്രാതെ. അതായത് വ്യത്യാസം വരുന്നത് എടുത്ത് ഭ്ര മറ്റെടുത്ത് ഭൃ. ഈ വ്യത്യാസം ബിഭ്രതെ ബിഭ്രാതെ ഈ വ്യത്യാസം. ബിബ്ര ദാസ സേ വരുമ്പോ എന്ത് വരുന്നു? ബിബ്രഷേ ബിബ്ര അവിടെ വന്നിട്ട് ബിഭ്രാദി ബിബ്ര ദ്വി ഒന്നും പറയുന്നില്ല. ബിബ്ര എ എന്നുള്ളത് ബിബ്രേ അവിടെ മാറി ബിബ്ര വഹേ ബിബ്ര മഹേ. അപ്പൊ എങ്ങനെ വരുന്ന രൂപങ്ങൾ? അല്ല ബ്രു ബ്രായും ആ വ്യത്യാസം മനസ്സിലാക്കണം. എല്ലാവരും പോലെ ഇവിടെ അനുപ്രയോഗം വരുന്നു യഥാസൂത്രം. നീ ഭി ബ്ര പ്രകാരം എന്ത് വരുന്നു? ആം വരുന്നു. യേശാം ശ്ലവ് ഇവ കാര്യം സ്യാത്. ശ്ലൂ പരത്തിലിരുന്ന എന്തോരോ അത് വരും. ഇപ്പൊ ബ്രന് ദിത്വം വന്നു, അഭ്യാസ കാര്യങ്ങൾ വന്നിട്ട് അതിലെങ്ങനെ ബി എന്ന് വന്നു? അതുകൊണ്ടാണോ ബി ബി എങ്ങനെ വന്നു? ശ്ലുവച്ച ശ്ലുവച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഏത് സൂത്രം പ്രവർത്തിച്ചു? ബ്രഞ്ഞാമി. ബി ബ്ര ആം എന്നിടത്ത് എന്ത് വരും? ഗുണം വന്നിട്ട് വിപരാം ആത്മനീയതമായ കൊണ്ട് എന്ത് വരും? ആം പ്രത്യേക കുറിഞ്ഞു അനുപ്രയോഗസ്യ ചകാര ഒരു ചക്ര എന്ന് വരും. ചക്ര അത് ചകാര എന്ന് ആ പരസ്യയോഗത്തിൽ ചകാര എന്നും ആത്മയോഗത്തിൽ ചക്ര അങ്ങനെ വരുന്നു. പിന്നെ അനുപ്രയോഗം വരുമ്പോ എന്ത് വരും? വിപരാം ബബുവ വിപരാം ഇനി ഇത് വരാത്ത പക്ഷം ബ്ര പരസ്യത്തിൽ നല്ല ദിത്വം അഭ്യാസ കാര്യങ്ങൾ എല്ലാം വന്നിട്ട് എന്ത് വരുന്നു? ബാ ബ്ര നല്ല അവിടെ എന്ത് വരും? ബാര ബാര ബാ ബ്ര അത് സന്ദരിക്കുന്നിടത്ത് എന്ത് വരും? ബബ്രദുഹു ബബ്രു ധാവസേട്ടാണോ എന്നിട്ടാണോ? അപ്പൊ ഇവിടെ എന്തോരും അതുകൊണ്ട് നിത്യം അനിട്ടാവും. ഹൃദന്ത ഈദൃം നിത്യാനിട്ട് ക്രാദ്യന്യൂലടി വൃദ്ധം തുടങ്ങി എന്തോരും നിത്യനട്ടാവും. വൃന്ദ ധാതുവാണെങ്കിൽ എന്തോരും നിത്യാനിട്ടു വികല്പമല്ല. വൃദോ ഭാരദ്വാജ അതാണ് പറയുന്നത്. ക്രാദ്യനിയമം പ്രകാരം പ്രാപ്തമാകുന്ന എട്ടിനെ എന്തോരും നിഷേധിക്കുന്നുണ്ട്. വൃദന്ത ഈദൃം നിത്യാനട്ട് നിത്യാനട്ടാവും. അപ്പൊ ബാബ്ര സേയ അവിടെ എത്തിയോ? പരസ്യബോധത്തില് ആ ബി ബ്ര താന്നിരിക്കുന്നിടത്ത് എന്തോരും ഗുണം വരും. ബിബർദ്ധ ബിബർദ്ധ ബിഭ്ര അത് സന്ദർഭം എന്നിടത്ത് ബിഭ്ര ആന്ന് പറയുന്നിടത്ത് ബിബ്ര ഭാര ബിഭര ബിഭ്ര ബാ ഇട്ട് വരും. ആത്മനിവേദത്തിൽ ബിബ്ര ഏന്നിരിക്കുന്നിടത്ത് ണോ ഇണ്ണന്തം എന്തുവരുന്നു ണഷിദ്വം ദൂങ്ക അവിടെ ഇവിടെ ഇട്ടുണ്ട വരുമോ ഇടത്തും വരുമോ ഇട്ടില്ല അപ്പൊ പിന്നെ ധ്വം വരുമോ ണഷിദ്വം ലുങ്ങട ദൂങ്ക എന്ന് പറയുന്നിടത്ത് ഇട്ടിന്റെ ആവശ്യം ഇല്ല എന്തുവരുന്നു നമ്മൾ പരസ്യമതാണോ ആത്മനിയതാണോ ശരി അപ്പൊ രണ്ടും കഴിഞ്ഞു അടുത്ത് വരുന്നത് ബ്രുട്ടില് ലുട്ടിൽ വരുമ്പോ എന്തുവരുന്നു ഭർത്ത ഭർത്താരു ഭർത്താരഹ ഭർത്താസി ഭർത്താസ ഭർത്താസ ഭർത്താസ്മി ആത്മനിയോഗത്തിൽ ഭർത്താരു ഭർത്ത ഭർത്താസേ ഭർത്താസേ ഭർത്താവേ ഭർത്താസ് ലുട്ടിലെ സൂത്രമാണ് വിശേഷിച്ചു വരുന്നത് ഋദ്ധനോസേ ഇട്ട് വന്നു ഭരിഷ്യരി ഇവിടെ ഇനി മുമ്പോട്ട് ചെയ്യുന്നു മറന്നു പോകരുത്. ഇവിടെ ഋകാരാന്തമായ ചില പ്രത്യേക സൂത്രങ്ങൾ വരും. ഏതൊക്കെയാണ്? റിംഗ് സയക് ലിംഗ്ഷു ഉസ്റ്റാ ഹ്രസ്വാദങ്കാദ്. ഈ സൂത്രങ്ങളൊന്നും മറന്നുപോയത് ഞാനൊരു പക്ഷെ മറന്നുപോയാലും മുൻകൂട്ടി പറഞ്ഞിരിക്കുകയാണ്. മുൻകൂർ ജാനി നിങ്ങളും മറക്കരുത്. കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? ഉസ്റ്റ എന്താണ് എന്റെ വൃത്തി? എന്താണ് പറയുന്നത്? റിങ് വരും എന്ന് പറഞ്ഞ വൃത്തിയിൽ ശകരം കൂടെ എഴുതിയിട്ടുണ്ട്. എന്താണ് റിങ് വിഗ്ധാന സാമർത്ഥ്യ ദീർഘ? പിന്നെ ഹർസ്വാദം കാതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കുറച്ച് സ്വിച്ചോലോക്ക് ജലി ജലി ഇത്രയും അറിഞ്ഞിരിക്കണം. പഴയതാണ്. ചിലപ്പോൾ ആ സമയത്ത് വരുമ്പോൾ ഞാൻ മറന്നു കൊണ്ടാണ് നേരത്തെ ഓർത്തപ്പോ പറഞ്ഞത്. മുമ്പോട്ടങ്ങ് പോകും അതൊന്നും പറയാം ഓർക്കാതെ. ഇവിടെ അടുത്ത് വരുന്ന ഏതാണ്? ലോട്ട്. ഇപ്പൊ എന്തുവരുന്നു? ബ്രദത്വം വന്ന് കാര്യങ്ങളൊക്കെ വന്നു പ്രജ്ഞാമിത്വം വന്ന് ബി ബ്ര പരസ്യബോധത്തിൽ ഗുണം വന്നിട്ട് ബിഭർത്തു ബിബ്ര ബിബൃതാ ബിബ്ര താം. അവിടെ എന്തുവരുന്നു? ബിബ്ര പരത്തിൽ എന്തുവരുന്നു? അത് അഭ്യസ്ത ബിബ്ര അതു ബിഭ്രതു ബിബ്രഹി. എന്താ വരുന്നത്? ഗുണോ ഗുണം വരുമോ? എന്തുകൊണ്ട്? ചേരെ അപിച്ച ബിബ്രഹി ബിബ്രതാത് ബിബ്രതം ബിബ്രത. അവിടെ ഒന്നും വരാനല്ല. ബിബ്ര ആനി എന്നിടത്ത് ഗുണം വന്ന് ബിബരാണി ണത്വം വരുന്നു. ബിഭരാവ ബിഭരാമ. അപ്പൊ എങ്ങനെ വരുന്നു? ബിഭർത്തു ബിഭൃതാത് ബിഭൃതാം ബിഭ്രതു ബിബ്രഹി ബിഭൃതാത് ബിഭ്രതം ബിഭരാണി. ആത്മനിയോഗത്തിലാണെങ്കിലോ ബിഭ്രതാം ആണല്ലോ. താമായി ബിഭ്രതാം ബിഭ്ര ആതാം എന്ത് വരുന്നു? ബിഭ്രാതാം ബിഭ്ര അതാം. അതാം എങ്ങനെ വന്നു? അതഭ്യസ്താം ബിഭ്ര അതാം എണ്ണൂനുമം ബിഭ്രതാം. ഇപ്പൊ എങ്ങനെ വരുന്നു? ബിഭ്ര ബിഭ്രതാം ബിഭ്രാതാം ബിഭ്ര ബിഭ്രതാം ബ്രല്ല ബിഭ്രതാം ബിഭ്രതാം ബിഭ്രാതാം ബ്രല്ല വ്യത്യാസം ഉച്ചാരണത്തിൽ വരണം. ബിഭ്രാതാം ബിഭ്രതാം ബിഭ്ര സ്വ എന്ത് വരുന്നു? ബിഭ്രസ്വ ബിഭ്രാതാം ഡും വരത്തില്ലേ? എന്തുകൊണ്ട്? ഇതിലോട്ടാണ് ബിഭ്ര നീ അല്ല ഐ എന്ത് വരുന്നു? ബിഭ്ര ഐ ഗുണമ നിരവരം വന്നു കഴിഞ്ഞാൽ അടുത്ത് അവസിപ്പിച്ച് ഐ ബി ബ്ര ഐ എന്നിരിക്കുന്നിടത്ത് വൃത്തി വരത്തില്ലേ? എന്താ വൃത്തി വരാത്ത? അങ്ങനെ അല്ലെങ്കിൽ വൃത്തി വരൂ. വേറൊന്നും വരാനില്ല, ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ബിബ്രു ഐ എന്നിടത്ത് എന്ത് വരുന്നു? ഗുണന്റെ വരം വന്നിട്ട് ബിബരൈ ബിബ്ര അവിടെ എന്ത് വരും? അതേ വഹി എന്നാണോ? അത് വഹൈ എന്നാണ് ആശയം. വിവര വഹൈ വിവര മഹൈ. അപ്പൊ എങ്ങനെ വരുന്നു ആത്മീയത്തിന്റെ രൂപങ്ങൾ? ബിഭ്രാതാം ബിഭ്രത ബിഭ്രഷ്വ ബിഭ്രാതാം രണ്ടും ബിഭ്രധം ബിഭരൈ വിവര വഹൈ. ലങ്ങിന്റെ വളരെ എളുപ്പമാണ്. എന്തുകൊണ്ട്? ആ ബി ബ്ര പരത്തിൽ എന്തോന്നു പരസ്യത്തെ തീ വന്ന് ഇത് ശികാരം ലഭിച്ചു. പൂർവത്തിൽ ഗുണം വന്ന് ഇടപരം വന്നു. ആ ബി ബാര് എന്തു വരുന്നു? പകാരം ലഭിച്ചു കഴിഞ്ഞാൽ ആ ബി ബഹ ദൈവത്തിന് അത് എളുപ്പം. അബിബഹ ആ ബി പരത്തിൽ എന്തുവരുന്നു? താം അഭിഭൃതാം ആഭിബ്ര പരത്തിൽ ജി ആണ്. ജുസ് വരത്തില്ലേ? സിജഭ്യസ്ത വിധിഭ്യസ്ത ജ്യൂസ് വരത്തില്ലേ? അഭ്യസ്തം അതോ അതഭ്യസ്താത് പ്രകാരം വരുന്നു. എന്തോരും സിജഭ്യസ്ത വിദ്യഭ്യസ്തന്റെ വൃത്തിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോ ക്ലിയർ. സിജോ അഭ്യസ്താദ് വിദേശ പരസ്യ നിത് സംബന്ധിനോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതഭ്യസ്ത എന്ന് പറഞ്ഞിരിക്കുന്ന പൊതുവായി പറഞ്ഞിരിക്കുകയാണ്. എന്താ അതിന്റെ വൃത്തി പറഞ്ഞത്? ആ പക്ഷെ അത് അഭ്യസ്തത്തിനല്ല അടക്കം. ഇവിടെ പറഞ്ഞു അഭ്യസ്തത്തിന്റെ പരത്തിൽ യുനിത് സംബന്ധിയാണെങ്കിൽ ജ്യൂസ് വരും. അപ്പൊ പിന്നെ ഏത് വരും? ജ്യൂസ് വരും, ഉസ് വരും. ആ ബി ബ്ര ഉസ് എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? ജ്യൂസിച്ച ഗുണന്റെ വരം വരുമ്പം ആ ബി ഭരു അഭിഭരുഹു അഭിഭരുഹു അങ്ങനെ വരും. അഭി ഭ അഭി ഭൃതാം അഭി ഭരുഹു സുജഭ്യസ്ത വിദിഭ്യസ്ത വന്ന് ജുസി ചെയ്യും വരുമ്പോഴാണ്. ആ ബി ഭൃ സി ഇത് സ്വീകാരലോപിച്ചു പൂർവത്തിന് ഗുണന്റെ വരം വന്ന് ഹൽങ്ങ്യാഭ്യോസകാരലോപിച്ചു രേപത്തിന് വിസർഗം വരുമ്പോ പ്രഥമ ഏകവനം പോലെ തന്നെ വരുന്നു. എന്ത് വിഭ ആ ബി ഭൃ തം ആ ബി ഭൃ ത ആ ബി ഭൃ അം എന്ത് വരുന്നു? അഭിഭരം ഗുണം അഭിഭരം ആ ബി ഭൃ ആ ബി അങ്ങനെയായ രൂപങ്ങൾ അഭിഭ അഭിഭൃതാം അഭിഭരുഹു അഭിഭ അഭിഭൃതം ആത്മയോഗത്തിനാണെങ്കിലോ ആ ബിഭൃ വരും അഭിഭൃത ആ ബിഭൃ ആതാം എന്തോന്നു അഭിഭ്രാതാം അഭിഭൃ പരത്തിൽ എന്ത് വരുന്നു? അത് അഭ്യസ്ത അത് വന്നിട്ട് അങ്ങനെ പറഞ്ഞോ അതീ പറഞ്ഞോ അതഭ്യസ്ത അതിൽ സർവതാധികം എന്ന് പറഞ്ഞോ പറഞ്ഞോ എന്തുവരുന്നു? ആ ബി ബ്ര അത എന്തുവരുന്നു? വന്നിട്ട് അഭിഭ്രത ആ ബി ബ്ര പരത്തിൽ എന്തുവരുന്നു? അഭിഭൃത അഭിഭൃ ആധാം അഭിഭ്രത അഭിഭൃ അഭിഭൃധം ആ ബി ബ്ര ഈ എന്തുവരുന്നു? അഭി അഭിഭ്രി അഭിഭൃ വഹി അഭിഭൃ വഹി അങ്ങനെ രൂപങ്ങൾ അഭിഭൃ അഭിഭ്രാതാം അഭി അഭി അഭിഭരു എന്ന് വരത്തില്ലേ? ഓ ഇത് ആത്മനിയോഗം അതും കഴിഞ്ഞു. അടുത്തു വരുന്ന മിഥിലിംഗ് എന്തുവരുന്നു? പരസ്യത്തില് ദ്വിത്വം വന്നു ബി ബ്ര അവിടെ മാറ്റമില്ല. പക്ഷെ പരത്തിൽ യാസുട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഗുണം വരുമോ? എണ്ണ വരുമോ? എന്തെങ്കിലും വരുമോ? ഒന്നും വരാത്തോണ്ട് എന്തുവരും? ബിബ്ര യാത് ബിബ്രയാതാം ബിബ്ര യാ പരത്തിൽ എന്തുവരും? ഉസ് സൂത്രം ജേർ ജ്യൂസ് ഉസ് വന്നു കഴിഞ്ഞാൽ എന്തുവരുന്നു? ബിബ്രയുഹു ബിബ്രയാഹ ബിബ്രയാതം ബിബ്രയാ ബിബ്രിയാം ബിബ്രിയാഹ അടുത്തെന്ത് വരുന്നു? ആത്മനിയബോധത്തില് അങ്ങനെ വരും. ആ ബിബ്ര സിയോട്ട് സുട്ട് താ സകാരമെല്ലാം പോയി ഈ താന്നിരിക്കുമ്പം ഞാൻ മറ ഓർക്കണമെന്ന് പറഞ്ഞാൽ ഏതൊരു സൂത്രം വരുമോ? വരില്ലേ? ഉച്ച ഒരു എന്താ വന്നാലും എന്താ കുഴപ്പം? ബിബ്ര താന്നിരിക്കുന്നിടത്ത് സീട്ട് ലയിരിക്കുന്നു. ഉച്ച വരുന്നതിന് എന്താ വഴക്കം? കിത്താവും നല്ലതല്ലേ? ഒരു കിത്തൂടെ ആയിക്കോട്ടെ, ദോഷം എന്താ? അതുകൊണ്ട് ഗുണമുണ്ട്. എന്താണ് ഗുണം? ഗുണം വരത്തില്ല എന്നൊരു ഗുണമുണ്ട്. ഇങ്ങനെ വരും സർവ്വധാതുവും ആർദ്ധാതുവും അക്ഷരലിംഗ വിധിലിംഗ്, വിധിലിംഗാണെങ്കിൽ സർവ്വധാതു. അപ്പൊ എന്തുവരുന്നു? ബിബ്ര ഈ താന്നിരിക്കുന്നിടത്ത് എന്തുവരും? പിന്നെന്താ വരാനുള്ളത്? ഇക്കോണച്ച് ബിഭ്രീത വിഭ്രീയാതാം വിഭ്രീതൻ വിഭ്രീത വിഭ്രീയാതാം വിഭ്രീതം വിഭ്രീയ വിഭ്രീയ. ആശ്ചര്യങ്ങൾ വരുമ്പോ എന്ത് വരുന്നു? ബ്രാസ് തകാരമെല്ലാം പോയി ബ്രാത് എന്ന് പറയുന്നിടത്ത് റിംഗ് ഷേക് ലിംഗ് ഷു. ഞാൻ മറന്നുപോയി, പക്ഷെ നേരത്തെ പറഞ്ഞുകൊണ്ട് ഓർമ്മിക്ക ആളുണ്ടായിരുന്നു. ബ്രിയാത് അവിടെ അവൾ സർവ്വധാതു ദീർഘ വരുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടവരകത്ത്? അതുകൊണ്ടാണോ? റിംഗ് വിധാന സാമർത്ഥ്യ ദീർഘം വരുന്നില്ല. ബ്രിയാത് ബ്രിയാസ്താം എന്ന് വരും. ബ്രിയാസ്താം ബ്രിയാസു ബ്രിയാഹ ബ്രിയാസ്തം ബ്രിയാസ ബ്രിയാസം ബ്രിയാസം. ആത്മനിയോഗത്തിലെ ഭ്ര സിയുട്ട് സുട്ട് ത എന്ത് വരുന്നു? ഉച്ച. എന്താണ് എന്റെ വൃത്തി? ശ്രവർണാത്പരവും ജലാതിലിംഗ്സിച്ചോ കിതോ ത തങ്ങി. ആത്മനിയോഗമാണ് കിത്തായി. ഭ്ര കിത്തായ കൊണ്ട് എന്താ ഗുണം വന്നത്? ഗുണം വരില്ല. എവിടെയാലും കിത്തായ ഗുണം വരില്ല എന്നൊരു ഗുണമുണ്ട്. അല്ല, ഇനി കിത്തല്ലെങ്കിൽ ഗുണം വരുമെന്നാണ് ചിലർക്ക് സംശയം. കിത്തല്ലെങ്കിൽ ഗുണം വരുമോ? എങ്ങനെ വരും? സർവതാകാർത്താവ് ഇവിടെ അല്ലാതെ തന്നെ കിത്ത് വരത്തില്ലേ? താന്ന് പറയുന്ന കിത്താകത്തില്ലേ? ഇത് ആത്മനിയോഗമാണ്. അതേ പരസ്യമതോ? ആത്മനിയോഗം ഭ്ര സിയുട്ട് സുട്ട് ത. ഇത് ഉച്ച കിത്ത് വിധിക്കാതിരുന്നു കഴിഞ്ഞാൽ കിത്താവൂന്നാണ്. കിത്ത വിധിക്കുന്ന ഏത് സൂത്രമാണോ? അത് യാസിട്ട്. ഇത് അതുപോട്ടെ. പിന്നെ വേറെ ഏതാ കിത്ത് വിധിക്കുന്നത്? സർവ്വതാണ് അപി. അത് വരും ഇവിടെ. എന്തുകൊണ്ട്? ആർദ്ധാവ്. അപ്പൊ ഇവിടെ ഉച്ച വന്നേ പറ്റൂ. ഇപ്പോ ബ്രിഷ്ഠ ബ്രിഷി അസ്താം ൃഷീരൻ ബൃഷീഷ്ടൃഷീരൻ. ആ ബ്രസിച്ച് തീ ഇത് സ്വീകാരം വെച്ച് ഇട്ട് വരുന്നില്ല. ആ ബ്രസ് എന്നിരിക്കുന്നിടത്ത് ഏത് വരുന്നു? അഭാർഷീ അഭാർഷ്ടം അഭാഷുഹു അഭാർഷിഹി അഭാഷ്ടം അഭാഷ്ട അഭാർഷ അഭാഷു അഭാഷ. ആ ഭ്രസിച്ച് താത്മനിയോഗത്തിൽ എന്ത് വരുന്നു? ശരി, ഉച്ച വന്നോട്ടെ. പിന്നെ ഹൃസ്വാദങ്കാധിച്ചോ ലോഭ ജലി ചിച്ചു ലോപിച്ചു അമൃത അഭൃഷാതാം അഭൃഷത അവൃദ അഭൃഷാതാം അഭൃഭും. സൂത്രം അബ്രഷി അബ്രഷി. അടുത്ത് എന്തുവരുന്നു? ലൃങ്ങില് അന്നിട്ട് ധാതുവാണ്, അതുകൊണ്ട് എങ്ങനെ വരും? അബരിഷ്യത് അബരിഷിതാം അപരിഷ്യൻ അപരിഷ്യ അപരിഷ്യത അപരിഷ്യത അപരിഷ്യ ആത്മയോഗത്തിൽ അപരിഷ്യത അപരിഷേതാം അപരിഷ്യന്ത അപരിഷിത അപരിഷിത അപരിഷ്യ Thank you.